അതിലോധൂഖനസഹചരയിത്രം പരത്തിവരുമ്പോസിശിച്ച സൂത്രപ്രകാരം ത്ര പരത്തിവരുമ്പോൾ സേട്ട് ധാതുക്കൾക്ക് എട്ട് നിഷേധിച്ചു. ഇപ്പൊ ത്ര വന്നു കഴിഞ്ഞാൽ എട്ട് തരത്തില്ല. അങ്ങനെ വരുമ്പോൾ അരിത്രം ലവിത്രം ദുവിത്രം സവിത്രം ഹരിത്രം സഹിത്രം ചരിത്രം ഇത്രയും രൂപങ്ങൾ സിദ്ധിക്കത്തില്ല. ഇവിടെ എല്ലായിടത്തും ഇട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാണിനി മഹർഷി ഒരു സൂത്രപ്പണി ചെയ്യും. അതായത് ഇത്ര അങ്ങ് വിരിച്ചു ഇട്ട് വിരിക്കുന്നതിന് പകരം. അപ്പൊ ഇട്ടും വന്നു ഇത്രയും വന്നു. അർത്തി എന്ന് പറയുന്ന ഋഗതൗർച്ഛതി കർണാർത്ഥത്തിലാണ് അനേന അരിത്രം എന്ന് പറയുന്നത് എന്താണ്? വള്ളം ഊന്നുന്ന വടി പങ്കായം അതിനൊക്കെയാണ് അരിത്രം എന്ന് പറയുന്നത്. ഒരു നിന്ന് ഇത്ര വരുന്നു സർവധാ ഇത്ര സർവധാതാദിയോ ഗുണം പരപരം ആര് ഇത്ര അരിത്ര അരിത്രം നമുസ്സമായതുകൊണ്ട് അങ്ങനെയുള്ള രൂപങ്ങൾ കൊടുത്തിരിക്കും. നമുസ്സമായതുകൊണ്ട് അമ്മം സുഖം സമൂഹം. ഇതെല്ലാം നമുസ്സങ്ങളാണ്. പിന്നെ ഈ ശബ്ദങ്ങളൊന്നും അധികം പ്രയോഗത്തിലുള്ളതുമല്ല. അരിത്രം ഉണ്ട്, പല ശബ്ദങ്ങളും പ്രയോഗത്തിലധികം ഇല്ലാത്തതാണ്. ലൂഞ്ഞ് ഛേദനെ അടുത്ത് ഇത്ര അവിടെ എന്ത് വരുന്നു? ഉപാദേശം വന്നു. ലവിത്രം ആയുധം വെട്ടാൻ മറ്റുപയോഗിക്കുന്ന ആയുധങ്ങളാണ് ലവത്രം എന്ന് പറയുന്നത്. ആയുധങ്ങൾക്ക് ലവിത്രം എന്ന് പറയും. മുറിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ധുവിത്രം ധൂ വിധുവിനെ ഇത്ര ഒന്ന്. ഇവിടെ ധുവിത്രമെന്നും ധവിത്രമെന്നും രണ്ടു തരത്തിലുണ്ട്. അങ്ങനെ രൂപമുള്ളതും ഉണ്ടായിരിക്കും. ഇത്ര വരുമ്പോൾ ഇവിടെ കുടാതിയാണ്. ഗാംഗുജാട് ഗാംഗുടാദിഭ്യോ അഞ്ഞിണിങ്ങിറ്റ് ഞിത്താവും. ഞിത്തായ ഗുണം വരത്തില്ല, കുടാതിയിൽപ്പെടുത്തിയതുകൊണ്ട്. ധൂ ഇത്ര വരുന്നു. ധുവ് ഇത്ര ധുവിത്രം. എന്നാ ഗാംഗുടാദിഭ്യോ അഞ്ഞണിങ്ങത്തെന്ന് പറയുന്നതിന് അനിത്യമായി ചിലർ കണക്കാക്കുന്നു. അങ്ങനെ ചിലർ പറയുന്നു. അനിത്യപക്ഷത്തിലാണെങ്കിൽ എന്തുവരും? ഗുണം അവാദേശം വന്നിട്ട് ധവിത്രം എന്ന് പറയും. സാധനം എന്താണോ വിശറി യാഗത്തിൽ തീ തീ എന്താണ് ജ്വലിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചർമ്മം കൊണ്ടുള്ള സാധനമാണ്. ഉണ്ട്, രണ്ട് രൂപമുണ്ട്. സവിത്രം, ഇവിടെ കൊടുത്തിരിക്കുന്ന സുപ്രേരണ സു ധാത്വദേശ ഇത്ര ഇത്ര ഗുണം അവാദേശം സവിത്രം സവിത്രം എന്ന് സാധാരണ പറയുന്നത് വെള്ളപ്പാണ്ടിനാണ് സവിത്രം. പക്ഷെ പ്രേരണ അർത്ഥം വരുമ്പോൾ ഇതുകൊണ്ട് പ്രേരിപ്പിക്കുന്നു എന്ന് പറയാൻ വരാം. പ്രേരണ എവിടെയും വരാമല്ലോ, ചികിത്സാൻ ചികിത്സിക്കാൻ പ്രേരിപ്പിക്കാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് അകന്നു പോകാൻ പ്രേരിപ്പിക്കാം, അങ്ങനെയൊക്കെ വരാം. എൻ്റെ അർത്ഥം അതാണ് സവിത്രം. ഖന ഇത്ര വരുന്നു. ശിഗ്രു ശിഗ്രു ഖനിത്രം ഖനിത്രം കുന്താലി ഖനിത്രം വേറെന്തിനും പറയും. നമ്മൾ സാറിന് പറയുന്ന ഏതാണ് പാര, പാര എന്ന് പറയുന്ന സാധനം ഖനിത്രം എന്ന് പറയും. സഹിത്രം ഷഹം മർഷണെ ധാത്വദേശ സഹ ഇത്ര, ഇപ്പൊ പ്രത്യേകിച്ചൊന്നും വരാനില്ല. സഹിത്രം സഹത്തെ അനേന സഹിക്കുന്നത് ഇതുകൊണ്ട് കുടയ്ക്ക് പറയും സഹിത്രം. പക്ഷെ ഇതൊക്കെ അപൂർവമാണ്, ചെരുപ്പിന് പറയും. അങ്ങനെയൊക്കെ ചിലടത്ത് അർത്ഥം കൊടുത്തിരിക്കുന്നതാണ്, എവിടെ പ്രയോഗിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ അർത്ഥം പറയും. ചൂടും തണുപ്പൊക്കെ സഹിക്കാൻ ഉപയോഗിക്കുന്നത്, കല്ലും മുള്ളൊക്കെ സഹിക്കാൻ ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനൊക്കെ സഹിത്രം എന്ന് പറയും. ഇതൊക്കെ സപ്ഞകളാണ്. ശരിക്കും എവിടെയെങ്കിലുമുള്ള പ്രയോഗം കിട്ടിയാലേ നമുക്കതാണെന്ന് നിശ്ചയിക്കാൻ പറ്റും. പക്ഷെ അർത്ഥം വെച്ച് വ്യാഖ്യാതാക്കൾ പറയുന്നതാണ് ഇതാണ്. എവിടെ പ്രയോഗം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പ്രയാസമാണ്. ചരഗതിപക്ഷണേഹോ ചരു ഇത്ര ചരിത്ര ചരിത്രം ചരിത്രം തന്നെ. പിന്നെ ചരതി അനേന ലോകം ചരിത്രത്തിലൂടെ ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം. സഹിത്രത്തിന് ചിലയിടത്ത് ക്ഷമ എന്നൊക്കെ അർത്ഥം പറയുന്നുണ്ട്. അതൊക്കെ ഒരു ഊഹം വെച്ച് പറയുന്നതാണ്. ക്ഷമ കൊണ്ടല്ലേ എല്ലാം സഹിക്കുന്ന. ഇതിൻ്റെ പ്രയോഗം വിരളം എന്നാണ്. പുവഹസപ്നായ പൂഞ്ഞ് പവനെ എന്തുവരുന്നു, ഇത്ര വരുന്നു. പവിത്രം, പവിത്രം എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു സപ്നയിൽ ഉപയോഗിക്കുന്നതാണ്. പവിത്രം എന്ന് സാധാരണ പറയുന്നത് തന്നെ ഏതാണ്, ദർഭ കയ്യിൽ ഇടുന്ന. അത് സപ്നയാന്ന് പറഞ്ഞ ആ രൂ ആ അർത്ഥത്തിൽ അത് രൂഢമാണ്. പൂഞ്ഞാണ് ഇവിടെ പോവാതീന ഹ്രസ്വ വരുമോ, ചിത്തുണ്ടെങ്കിലേ വരത്തുള്ളൂ. പൂർവകൃതന്തം. അടുത്ത് വരുന്ന ഉണാദി. ഉണാദി എന്ന് ഇവിടെ പറയാൻ കാരണം പാണിനി മഹർഷി ഉണാദിയോ ബഹളോ എന്നൊരു സൂത്രവും പറഞ്ഞു, അതുകൊണ്ടാണ്. എന്നുവെച്ചാൽ അഷ്ടാധ്യായിയില് കൃ വാ പ ജി മീ സ്വതി സദ്യ ശുഭ്യ ഉൺ അങ്ങനൊരു സൂത്രമില്ല അഷ്ടാധ്യായി. പക്ഷെ അവിടെ ഉണ്ണെന്ന് പറഞ്ഞു, പാണിനി ഉണാദയോ എന്നും പറഞ്ഞു. അപ്പൊ അവിടെ ഈ ഉണ്ണെന്ന് പറഞ്ഞത് വേറെ കുറച്ച് സൂത്രങ്ങളുടെ ആദ്യത്തെ സൂത്രമാണ്. ആ സൂത്രങ്ങൾ എന്ന് പറയുന്നത് എന്ത്? ഉണാദി. അപ്പൊ ഉണാദികളെ പാണിനി അംഗീകരിച്ചു, അത്രയേ ഉള്ളൂ. അതിന് നമ്മൾ ഉണാദി സൂത്രങ്ങൾ പ്രത്യേകം പഠിക്കണം. 750 സൂത്രമുണ്ട്. ഉണാദിയുടെ ഒരു പ്രത്യേകത, ഏത് ശബ്ദവും ഉണാദിയിൽ ശ്രദ്ധിക്കാം. ഏത് സപ്നയും ഉണാദി ശ്രദ്ധിക്കാം. ഏത് ശബ്ദമെന്ന് വെച്ചാൽ ഏത് ഭാഷയിലുള്ള ശബ്ദവും വേണമെന്ന് നമുക്ക് പറയാം, ശ്രദ്ധിക്കാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റിഫിഡ് ഒരാളുടെ പേരാണ്. റിഫിഡ് ഏത് ധാതുവിൽ നിന്ന് വന്നു, ഏത് പ്രത്യയം? ഇന്ന ധാതുവിൽ നിന്ന് ഇന്ന പ്രത്യയം വിരിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ഗുണാദി സൂത്രങ്ങൾ മുഴുവൻ നോക്കിയാലും ഒരു ധാതുവിൽ നിന്ന് ഫിഡ് പ്രത്യയം വിരിച്ച് കാണുന്നേയില്ല. അങ്ങനെ റിഫിഡ് എന്ന് പറയുന്ന ഒരു പേര്, ഒരു സപ്ന ഉണാദിയിൽ ഒരിടത്തും റിൽ നിന്ന് ഫിഡ് പ്രത്യയം വിധിച്ചിട്ടില്ല. ഫിഡ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് ആ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകുന്ന രീതിയാണെങ്കിൽ റിൽ നിന്ന് ഫിഡ് പ്രത്യയം വരണം. ഭാഷകാരൻ പറയുന്നതാണ്. പക്ഷെ അങ്ങനെ ഒരു സൂത്രമില്ല, അങ്ങനെ ഒരു പ്രത്യയവുമില്ല. റിൽ നിന്ന് ഫിഡ് വിധിക്കും. പക്ഷേ ഉണാദി നിഷ്പന്ന ശബ്ദമാണ് റിഫിഡ്. റിഫിഡ എന്ന് പറയുന്ന ശബ്ദം അതെങ്ങനെ വന്നു? റു ധാതുവിൽ നിന്ന് ഫിഡ് പ്രത്യയം വിധിച്ചു. എവിടെ വിധിച്ചു, ആര് വിധിച്ചു, എന്ന് വിധിച്ചു, എപ്പോ വിധിച്ചു എന്ന് ചോദിക്കുന്നു. റിൽ നിന്ന് ഫിഡ് പ്രത്യയം വിധിച്ചു, റിഫിഡ് എന്ന രൂപമുണ്ടായി. അതെങ്ങനെ? ഏത് സൂത്രം? ഉണാദയോ ബഹളോ എന്ന് പറഞ്ഞിരിക്കുന്ന അതുകൊണ്ടാണ്. ബഹളോ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എന്ത് സാധിക്കാം? ക്വചിത് പ്രവൃത്തി, ക്വചിത് പ്രവൃത്തി, ക്വചിത് വിഭാഷ, ക്വചിത് അന്യദേവ, വിധേയ വിധാനം, സംശയ ചതുർവിധം ഭാവണം. ഇതാണ് ഉണാദിയുടെ ഒരു പ്രയോജനം. ഇപ്പൊ ഏതെങ്കിലും ഒരു ശബ്ദം നിങ്ങൾക്ക് ശ്രദ്ധിക്കണമെന്ന് ചോദിച്ചാൽ, വിചാരിച്ചാൽ പറഞ്ഞാൽ മതി, ആ ശബ്ദം ഒന്ന് നോക്കിയിട്ട് ഇന്ന ധാതുവിൽ നിന്ന് ഇന്നപ്പുറത്തേയും വന്നു, പെറുകിൽ നിന്ന് ഫുഡ് വിരിച്ചു അല്ലേ. ധാതുവിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആർദ്രാസഞ്ജ സർവ്വധാർദ്ധാതുക ഗുണത്തിന് പൂർവ്വത്തിൽ എന്ത് വരണം? ഗുണം വരണ്ടേ? അതുകൊണ്ട് ഫുഡ് പ്രത്യേകത്തിന് കിത്താക്കി. ഏ സൂത്രം? ബഹളം. ഗുണം വന്നില്ല. അപ്പൊ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ്? കൽപ്പന. അപ്പോൾ ഇങ്ങനെ ബഹുളം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഏത് ശബ്ദം വേണോ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭാഷയുടെ മുമ്പിൽ വ്യാകരണം പരാജയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ വ്യാകരണത്തിന് ഒരുപാട് മഹത്വമൊക്കെ ഉണ്ട്. ഇത്രയും സൂത്രങ്ങൾ കൊണ്ട് പാണിനി ആയിരക്കണക്കിന് ശബ്ദങ്ങൾ ഉണ്ടാക്കി. നദി ബുദ്ധിയെല്ലാം പ്രയോഗിച്ചു. പക്ഷേ എന്നാലും ഈ നിയമങ്ങളിലും ഈ പരിഭാഷകളിലും ഒന്നും ഒതുങ്ങാത്ത ശബ്ദങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ മനുഷ്യനങ്ങ് പ്രയോഗിക്കുന്നു. പ്രയോഗിക്കുമ്പോൾ പിന്നെ ഇതിനു വേണ്ടിയിട്ട് ഒരു സൂത്രം ഉണ്ടാക്കുക. ഓ ഫിഡ്, മൃഗയിൽ നിന്നെന്തോരും ഫിഡ് വരുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബഹളമെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു? അതങ്ങ് സാധിച്ചു. എന്നാൽ പിന്നെ ഒരു ബഹളം പോരെ, ഇത്രയും സൂത്രം എന്തിന് എന്നൊന്നും ചോദിക്കരുത്. എന്തുകൊണ്ട്? ഒറ്റ ബഹളം കൊണ്ട് കാര്യമില്ലാന്ന് നടത്തിക്കൂടി. പിന്നെ എന്തിനാ ഇത്രയും സൂത്രങ്ങൾ? അത് ആ ഗതിക ഗതി, ഗതിയില്ലാത്തവന്റെ ഗതിയാണത്. റിഫിഡ് വെറൂരെ നിവർത്തി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ഇങ്ങനെ ഒരു പ്രത്യയം ഇരിക്കുന്ന ഒരു സൂത്രമേല ഒരു പ്രത്യയവും കാണാനില്ല. പക്ഷേ ശബ്ദമുണ്ട്. ശബ്ദങ്ങൾ നിയമങ്ങളെയൊക്കെ മറികടന്ന് ശബ്ദം അങ്ങ് എപ്പോഴും വലുതായിക്കൊണ്ടേയിരിക്കും. പ്രയോഗത്തിൽ അപ്പോൾ വ്യാകരണത്തിൻ്റെ മഹത്വം എന്ന് പറയുന്ന ഇത്രയും ശബ്ദങ്ങളെ അതിൽ നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ള നിയമങ്ങൾ വെച്ച്. അതിൻ്റെ ഒരു പരാജയം എന്ന് പറയുന്നത് വിഭാഷ, ബഹുളം ഇതൊക്കെ തന്നെ അതിൻ്റെ പരാജയം. അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? നിയമത്തിന് പകരം കൽപ്പിക്കേണ്ടി വരും പലത് ഭാവനയിലൂടെ. അതുകൊണ്ട് വ്യാകരണത്തിന് ഗുണമുണ്ട്, ദോഷമുണ്ട്, രണ്ടുമുണ്ട്. വ്യാകരണത്തിൽ കയറി മുറുകെ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു രോഗമാണ്. പറ്റത്തില്ല, വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. വ്യാകരണമുണ്ട്, അതുകൊണ്ട് പുതിയ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. എന്ന് പറയാൻ പറ്റില്ല. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എന്നാലും ആ കാലഘട്ടത്തിൽ പാണിനി വിജയിച്ചു ഇത്രയും ശബ്ദങ്ങൾ. പാണിനി ഇത്രയും ശബ്ദങ്ങൾക്ക് നിയമം ഉണ്ടാക്കിയില്ലേ? പക്ഷെ പാണിനി തന്നെ ഭാവിയിലെ ഒരു പരാജയം മാറി. ഭാവിയിലെ പരാജയം എന്തുകൊണ്ട്? പലതരത്തിൽ. ഒരു തരത്തിൽ പറഞ്ഞാൽ സംസ്കൃത ഭാഷയ്ക്കും ദോഷം ചെയ്തു. വ്യാകരണത്തിൽ കടുംപിടുത്തം പിടിച്ചപ്പോൾ ഭാഷ മുമ്പോട്ട് പോയില്ല. എങ്കിലും ഒരു പുതിയ ശബ്ദം വന്നാൽ പറയും അത് അപശബ്ദമാണ്, അത് ശരിയല്ല എന്ന് പറയും. ഭാഷയ്ക്ക് വികസിക്കാൻ പറ്റിയില്ല. റോഡ് സൈഡിലൊക്കെ കമ്പി വേലിക്കകത്ത് മരം നടുന്ന പോലെയാണ്. അതിനത് ശ്വാസം മുട്ടിയിരിക്കുന്നതാണ്. കമ്പി വേലി എടുത്ത് മാറ്റത്തില്ല, മരം വളരുകയും ചെയ്യും. അതുപോലെ ഭാഷയ്ക്ക് ശ്വാസം മുട്ടലുണ്ടായി. ഇതിൽ നിന്നൊക്കെ തന്നെ അത് മനസ്സിലാക്കാം. അതും മറ്റ് ഭാഷകളിലേക്കൊക്കെ, ആധുനിക ഭാഷകളിലേക്ക് വന്നപ്പം അവർ വ്യാകരണം എന്തിനാ അവർ പ്രധാനമായി ഉപയോഗിച്ചത്? ഇതിനു വേണ്ടിയിട്ടാണ്, ഭാഷാപ്രയോഗത്തിലെ ശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അല്ലേ, നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഹോത്താ ഹേ, ഹോത്തി ഹേ, ഹോത്താഹു ഇങ്ങനെയൊക്കെ കുറേ എന്താണ് പ്രയോഗങ്ങളിൽ ഒരു മാന്യതയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ വ്യാകരണം അതിനല്ല ഉപയോഗിച്ചു. പിന്നെയോ പദനിഷ്പത്തിക്ക് വേണ്ടി ഉപയോഗിച്ചു. അങ്ങനെ വന്നപ്പോൾ പദങ്ങളെ കയറി തടഞ്ഞു, പുതിയ പദങ്ങളെ. ഇപ്പോൾ ഇത്രയും കർശനമായ നിയമങ്ങൾ, ഒരു ശബ്ദം കണ്ടുകഴിഞ്ഞാൽ അതിനൊരു റൂട്ട് ഉണ്ടാക്കും, ധാതു അവിടെ നിന്ന് തുടങ്ങുക. അങ്ങനെയൊക്കെ പോകുമ്പോൾ അത് കുറച്ച് കടുത്ത അഭ്യാസങ്ങളായിപ്പോയി. ഈ പ്രയോഗത്തിലാകുമ്പോഴത്തേക്ക് ഒരു സൗകര്യമുണ്ട്, പ്രയോഗം എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറുന്നതുകൊണ്ട് തന്നെ പിന്നെ ആൾക്കാർ പ്രയോഗത്തിന് വലിയൊരു ഇത് കൊടുക്കത്തില്ല, കുറേയൊക്കെ പിടിച്ചു നോക്കും, പിന്നെ അങ്ങ് വിടും, ആ പ്രയോഗത്തെ കൂടെ ഉൾക്കൊള്ളും. അങ്ങനെ വരും, അങ്ങനെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചതാണ് ഈ ബഹളമൊക്കെ. അതുകൊണ്ട് തന്നെ ഉണാദി വരുന്ന ശബ്ദങ്ങളെ മുഴുവൻ അവ്യുത്പന്ന ശബ്ദങ്ങളാണെന്നൊരു പക്ഷമുണ്ട്. അതിന് വ്യുത്പത്തി ഇല്ലാത്തതിന് വ്യുത്പത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതാരാ ഈ സൂത്രങ്ങൾ പാണിനീയം പോലെ ഉറപ്പില്ല. ചിലർ പറയുന്നത് പാണിനി തന്നെ ഉണ്ടാക്കിയാണ്. പാണിനി ഉണ്ടാക്കിയാണെങ്കിൽ എന്തുകൊണ്ട് അഷ്ടാധ്യായി ചേർത്തില്ല? അപ്പൊ ഇവിടെ തന്നെ സൂത്രം ഉണാദിയിൽ ആദ്യ സൂത്രമാണ് കൃതി സാധ്യസുഭ്യം. അത് ഉണാദിയിൽ ഒന്നാമത്തെ സൂത്രമാണ്. പാണിനി അതാണ് അത് ഉണ്ടാക്കിയെങ്കിലും അതെന്താ ഇനി ചേർക്കാത്ത? രൂഢശബ്ദങ്ങൾ, രൂഢശബ്ദങ്ങൾ പലതും പാണിനി തന്നെ നിപാതനം ചെയ്തിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. ഒരാത്തേന് പ്രശോദരാദിനി യഥോപതിഷ്ഠം, ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് പാണിനി പല ശബ്ദങ്ങളെയും ന്യായീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് പാണിനി അല്ല ഉണ്ടാക്കിയത്, ശാകടായനാണ് എന്നൊരു പക്ഷം. ചെട്ടു പറയുന്നതല്ല, പാണിനി തന്നെ ഉണ്ടാക്കി. പാണിനി എന്ത് ചെയ്ത്? കുറേ രൂഢ ശബ്ദങ്ങളും കൂടെ മാറ്റിവെച്ചു, അതിന് പ്രത്യേക നിയമം ഉണ്ടാക്കി. കാരണം അത് വ്യുത്പത്തി നിർബന്ധമുള്ളതല്ല. പക്ഷെ നിരുക്തകാരനും മറ്റും എന്താണ്? എല്ലാ ശബ്ദങ്ങൾക്കും വ്യുത്പത്തി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രൂഢ ശബ്ദം എന്ന് പറയുന്ന ഒരു ശബ്ദമേ ഇല്ല. ഏത് ശബ്ദമാണെങ്കിലും അതിനൊരു വ്യുത്പത്തി പറയാം. എന്നുവെച്ചാൽ ഒരു പ്രകൃതി പ്രതിവിഭാഗം വരാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വ്യുത്പത്തി അർത്ഥമായിട്ട് ഒരുകൂടാർത്ഥം യോജിക്കാതെ വരുന്നുണ്ടല്ലോ. ഉദാഹരണം ഗമേർ ഡോഹോ ഗച്ഛതി ഗൗഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ എന്ന് പറയുന്നൊരു പ്രാണിയാണ്. ഗച്ഛതി എന്നുള്ള വ്യുത്പത്തി എങ്ങനെ വരും എന്ന് ചോദിച്ചാൽ ധാതുവിന് അനേക അർത്ഥത്വം. ഇങ്ങനെയൊക്കെ ഇക്കാര്യത്തിൽ പല അഭിപ്രായങ്ങളാണ്. അതും പാണിനിയുടെ ആണെന്നും അല്ലെന്നും പറയുന്നുണ്ട്. ധാതുപാഠം പാണിനീയ പ്രണീതമല്ല, ശാകടായന പ്രണീതമാണ്, അങ്ങനെ പറയുന്നവരുണ്ട്. കാരണം ഇതൊന്നും ചരിത്രമില്ലല്ലോ. ഭൂ ആദയോ ധാതുപാദം എന്ന് പറഞ്ഞു, ഇത്രേ പാണിനി പറഞ്ഞുള്ളൂ. എന്തേ അപ്പോ ആ പാഠം ഭൂവാദി പണിനീട് ആകാം, അതൊന്നും ചരിത്രം നമുക്ക് പറയാൻ പറ്റില്ല. ആകാം അല്ലാതിരിക്കാം. അതുപോലെ തന്നെ ഉണാദിയും തീർത്ത് നമുക്ക് ആണ് അല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാത്തിനെ സംബന്ധിച്ചും അഷ്ടാധ്യായി ഒഴികെ എല്ലാത്തിനെ സംബന്ധിച്ചും എന്തിനും പാണിനിയെ ശിക്ഷ പോലും പാണിനിയുടെ അല്ലെന്നാണ് പറയുന്നത്. അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയണമെങ്കിൽ ഇതിനെല്ലാം എല്ലാവരും ഒരർത്ഥം പറയണം. ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന് രണ്ടുപേരും ഒരർത്ഥം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നിയമങ്ങൾ അനുസരിച്ചിട്ട് അവരും പറയുന്നു. ഏ നിയമങ്ങൾ അപ്പൊ പിന്നെ പല അർത്ഥം പറയാൻ നിയമം ഉണ്ടെങ്കിൽ നിയമത്തിന്റെ ഉപയോഗം തോന്നും. നിയമം ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനുണ്ട്. പരസ്പരവിരുദ്ധമായ പല അർത്ഥങ്ങൾ പറയുന്ന നിയമമാണെങ്കിൽ അർത്ഥം വേറെ, നിയമം കേവലം അതിൻ്റെ സാധൂകരണത്തിന് വേണ്ടി തന്നെ വരും. അല്ലാതെ നിയമം കൊണ്ട് അർത്ഥം വരില്ലല്ലോ. ഗ്രന്ഥങ്ങൾക്കൊക്കെ വ്യാഖ്യാന ഭേദം എന്തുകൊണ്ട് വരുന്നു? നിയമത്തിലൂടെ അർത്ഥമാണെങ്കിൽ എന്ത് വരണം? ഒരർത്ഥം വരണം. അതാണ് അതിൻ്റെ നിയമം. അപ്പോൾ അർത്ഥം ഒരിക്കലും നിയമത്തിലൂടെ അല്ല. അർത്ഥം എന്ന് പറയുന്നത് പ്രയോഗത്തിലൂടെ, പ്രയോഗത്തിലൂടെയാണ് അർത്ഥം. പിന്നെ നിയമം പരമാവധി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രൂപസിദ്ധിക്ക് വേണ്ടി. ഇപ്പൊ ഭവതി എന്നൊരു രൂപം, ആ രൂപസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രാമഹ ഈ നിയമം ഉപയോഗിക്കുന്നു. അർത്ഥത്തിന്റെ കാര്യം വരുമ്പം നിയമമുണ്ട്, പക്ഷെ നിയമത്തിൽ അർത്ഥം നിൽക്കത്തില്ല. അതുകൊണ്ടാണ് ഒരു ശാസ്ത്രം തന്നെ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത്, വ്യാഖ്യാതാക്കൾ തമ്മിൽ അടിപിടി കൂടുന്നത്. രൂപസ്ഥിതിയുടെ കാര്യം വരുമ്പോൾ ശരിയാ, ആ നിയമത്തിലൂടെ ആ രൂപസ്ഥിതിച്ചു, അതിലും മാറ്റം വരും. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? എന്തുകൊണ്ട് വിശ്രമം ഒന്നായിക്കൂടെ? എന്തുകൊണ്ട് വിശ്രാമം ഒന്നായി? രൂപത്തിൻ്റെ കാര്യത്തിലും വരും എന്നാലും പൊതുവെ സ്വീകാര്യമായ ഒന്ന് അങ്ങനെ സ്വീകരിക്കും. അതുകൊണ്ട് ഉണാദിയെ സംബന്ധിച്ച് രണ്ടു വർഷം വ്യുത്പന്ന ഉത്പത്തിപക്ഷമെന്നും അവ്യുത്പത്തിപക്ഷമെന്നും, എന്തായാലും ഉണാദിയില് വളരെ രസകരമായ രീതിയിലാണ് ശ്രദ്ധിക്കുന്നു, രൂപങ്ങൾ ശ്രദ്ധിക്കുന്നു. കാരണം ഒരുപാട് വിധികള് പുറമേ നിന്ന് കൊണ്ടുവരും, കൊണ്ടുവന്നിട്ട് അത് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ ലഘിഗതം എന്ന് പറയുന്ന ധാതു, അതിൽ നിന്ന് ഊലച്ച് എന്ന് പറയുന്നൊരു പ്രത്യേകം ഇരിക്കും. ഊലച്ച് ലഘു ഊലച്ച് ഊല ശേഷിക്കും. രൂപം എങ്ങനെ വരും? ലഘൂലം ലഘി നുമ്മെന്ന് കഴിഞ്ഞാൽ ലങ്കൂലം. പക്ഷെ രൂപം എങ്ങനെയാണ്? ലാംഗൂലം എന്ന് വെച്ചാൽ ലഘുൽ വൃദ്ധി വന്നു. എങ്ങനെ വൃദ്ധി വരും? ഗുണാദേവ ബഹളം, വേറെ വഴിയൊന്നുമില്ല. ഗുണാദേവ ബഹളം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് വിധിക്കാതെ തന്നെ വരും. അതെ, അപ്പൊ ഇങ്ങനെ കുറെ ശബ്ദങ്ങൾ ഇങ്ങനെ വിധിക്കാത്ത നിയമങ്ങളൂടെ ചേർക്കും. ചിലരൂടെ ശബ്ദമായതുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ സൂത്രം എന്ന് കൃവാ പാ ജീ മീ സ്വതി സാധ്യ ശുഭ്യോൺ ഇവിടെ ഒറ്റ സൂത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ ഭാഗ്യത്തിന് ഈ 1250 സൂത്രം പറഞ്ഞിരുന്നെങ്കിൽ ബുദ്ധിമുട്ടേന്. അത് വേറെ, അത് ഉണാദിക്ക് വേണ്ടി പറഞ്ഞല്ല. അതിന് വേറെ ഉണ്ടല്ലോ, ബഹുളം ഒരിടത്തല്ല, പലയിടത്തും വന്നിട്ടുണ്ട്. ഉണാദി എന്ന് പറയുമ്പോൾ ഇത് ഈ ഉണാദി ശ്രദ്ധിക്കുന്ന ശബ്ദങ്ങൾക്ക് വേണ്ടി പറഞ്ഞു. മറ്റോരോടത്തും പറയുമ്പോൾ അവിടെ ഇവിടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറയും. അങ്ങനെ ഒരു ബഹളം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹളം മാത്രം മതി, വേറെ ഒന്നും വേണ്ട, എല്ലാം കൂടെ ഒരു ബഹളമായിരുന്നു, ഒറ്റ ബഹളം. ആ ബഹളം കൊണ്ടെല്ലാം ശ്രദ്ധിക്കും, അത് പറ്റുമോ? പറ്റത്തില്ല. അതൊരു ബഹളമാവും. ഇന്ന് വ്യാകരണം ഇല്ലാതായി, ബഹളം കൊണ്ട് കാര്യം നടത്താൻ പോയ. അത് ഉണാദിയല്ലോ, അതിന്റെ പ്രയോജനം വേറെ, അതിന്റെ ഉപയോഗം വേറെയാണ്, അതിന്റെ സന്ദർഭം വേറെയാണ്. കൃ ധാതുവിൽ നിന്നും ഉൺപ്രത്യം വരുന്നു. കരോതീതി കാരു, ഉണ്ണു വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അച്ഛൻ ചുണത്തി ആര് വന്ന് ഉണ്ണിൽ ശേഷിക്കുന്ന എന്താ? ഊ കാരു. ഉണാദയോ ബഹളോ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതും എന്താണ്? കൃത്താണ്. കൃത്ത തിങ് കൃസഞ്ഞ കൃദ്ധ സമാസച്ച പ്രാതിസഞ്ഞ സ്വാദുത്പത്തി കാരു. ഈ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഉണാദിയുടെ പ്രത്യേകത. ഇതൊരു കേവല സപ്നയായിട്ട് ഉപയോഗിക്കാം. കാര്യം ശില്പി വിശ്വകർമാവ് സപ്നയാണ്, വിശ്വകർമാവിന് കാര്യം എന്ന് പറയും. അല്ല, ഇനി ചെയ്യുന്നവന് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്താണ് കാര്യം? കാരകഹ കർത്ത എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. എല്ലായിടത്തും അങ്ങനെയാണോ? അല്ല. അങ്ങനെ പ്രയോഗം ഉണ്ടെങ്കിൽ സംജ്ഞയായിട്ട് ഉപയോഗിക്കാം, വ്യുത്പന്ന ശബ്ദമായിട്ട് ഉപയോഗിക്കാം. കാരു അങ്ങനെ രണ്ടു തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് ബഹുളം? എന്തിന് സമാധാനം ബഹുളം? കരോതീതി കാരു, വ്യുത്പത്തി പറഞ്ഞു, പക്ഷെ സംജ്ഞയാണ്. ചിലപ്പോൾ സപ്നിയുമായിട്ട് വ്യുത്പത്തി യോജിച്ചും പോകും. ഇവിടെ ഇപ്പോൾ സപ്നിയുമായിട്ട് വ്യുത്പത്തി യോജിക്കുന്നു. വിശ്വകർമ്മ എല്ലാം സൃഷ്ടിക്കുന്ന ആളാണ്, ശില്പി സൃഷ്ടിക്കുന്ന ആളാണ്. അപ്പോൾ കാരു യോജിക്കുന്നുണ്ട്, ചെയ്യുന്നവൻ. എല്ലായിടത്തും അങ്ങനെ യോജിക്കണമെന്നില്ല. വ്യുത്പത്തി ഒരു വഴിക്ക് പോകും, ശബ്ദത്തിൻ്റെ രൂഢാർത്ഥം വേറെ ആയിരിക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ശബ്ദത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ശബ്ദം വന്നു കഴിഞ്ഞാൽ, സംശയം വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഉണാദേവ് ബഹളം. അങ്ങനെ ചോദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചോദിച്ചാൽ ഇത് പറയും. ഓർമ്മയുണ്ടെങ്കിൽ പറയും, ഓർമ്മയില്ലെങ്കിൽ ഉണാദേവ് ബഹളം. ഇപ്പം എല്ലാം ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ. ഓർമ്മയില്ലെങ്കിൽ ഇത് പറയും ഉണാദേവ് ബഹളം. അതുകൊണ്ട് എല്ലാം ഓർമ്മിച്ച് വയ്ക്കുന്നതാണ് നല്ലത്. വാഗതിഗന്ധനയോഹോ വാതീതി വായു. വായിൽ നിന്ന് എന്ത് വരുന്നു? ഉണ്ണു വന്നു. വായിൽ നിന്ന് ഉണ്ണു വന്നായ സൂത്രം വരുന്നു. ആത്തോ യുക് ചെൺ കൃത്തോഹോ യുക്ക് വരുന്നു. വായു ആതോയു ചിൺകൃത്തോ ആദന്തത്തിൽ നിൽക്കുവരും. നിത്ത് പ്രത്യേകം പരമിരിക്കും. കൃത്ത് വാതി അവിടെയും വ്യുത്പത്തി യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഗതി ഗന്ധനം, ഗതിയാണ് യോജിക്കുന്നത്. വീശുക, അതുകൊണ്ട് വായു എന്ന് പറയുന്നു. പായുഹോ ഭൂതം, പാരക്ഷണേ, ശരീരത്തിലുള്ള മലത്തെ വിസർജിച്ച് ശരീരത്തെ രക്ഷിക്കുന്നുണ്ട്. പാതി ഇതി പായുഹോ, അതായത് നമുക്ക് ഈ ശബ്ദം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ പാരക്ഷണ എന്ന് പറയുന്നത് അതൊന്ന് ശ്രദ്ധിക്കുന്നതാണ് എന്റെ മര്യാദ. എന്തുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അതിനൊരു അർത്ഥം യോജിക്കുന്നുണ്ട്. പ ഒന്ന് വന്നായ സൂത്രം വരും, അത് യോജിച്ചുണ്ടോ? ചിലർ പാനയിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, പിപതി അനേന, കുറച്ച് കടന്ന് അതൊരു കടന്ന് പ്രയോഗമായിപ്പോയി. എങ്ങനെ എന്നാലും അത് അത്രയും വേണ്ടായിരുന്നു. എന്നാലും പിപതി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനിമ എങ്ങനെ പിപതി വരുന്നു? വ്യാകരണന്മാർക്ക് ചിലപ്പോൾ അങ്ങനെയാണ്, കുറച്ചങ്ങ് അവർ കടന്ന് ചിന്തിച്ച് കളയും. കാരണം അത് അങ്ങനെ ഒരു അർത്ഥം പറയാൻ എന്താ കാരണം? പാ എന്ന് പറയുന്ന രണ്ട് ധാതു ഉണ്ട്, ഇത് രണ്ടും ഉണ്ട്, പായും ഉണ്ട്, പാനിയുണ്ട്, പിപതിയുണ്ട്. ഇപ്പോൾ ഒരു സംശയം, ഇത് പാ പാനയിൽ നിന്ന് വന്നോ പാ രക്ഷണയിൽ നിന്ന് വന്നോ അതോ പാനയിൽ നിന്ന് വന്നോ? എന്നാൽ രണ്ടും ഇരിക്കട്ടെ, രണ്ടിൽ നിന്ന് വന്നാലും പായു എന്നല്ലേ വരത്തുള്ളൂ. അതുകൊണ്ട് പിപതി അനേനയെന്നും പറഞ്ഞു. അപ്പോൾ അത് ഇനിയിപ്പോൾ തർക്കിക്കാൻ പോയാൽ തെറ്റു പറയാൻ പറ്റും. അപ്പോൾ ആ ധാതുവിൽ നിന്ന് ഒണ്ണു വന്നു, യുക്കു വന്നു, പായു വന്നു. പക്ഷെ ഒരർത്ഥം ചിന്തിക്കുമ്പം യോജിക്കുന്ന ഏതാണ്? പാതി രക്ഷനെ, ശരീരത്തെ നിലനിർത്തുന്ന ഒരു ഇന്ദ്രിയമാണ് പായു. ജി ജയെ, അതിൽ നിന്ന് ഉണ്ണു വന്നു കഴിഞ്ഞാൽ എന്തു വരുന്നു? അച്ചോ ചെണ്ണന്ന് വൃത്തി വന്ന് ആയാദേശം വന്ന് ജായു ഔഷധം, രോഗത്തെ ജയിക്കുന്നതാണെന്ത്? ഔഷധം. അതുകൊണ്ട് ജായുരൌഷധം. മായു മീഞ്ഞ്, ക്ഷേപണാർത്ഥത്തിലുള്ളതാണ്. മീൻ നിന്ന് ഉണ്ണു വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മിനാദി, മിനോദി, തീങ്ങാം, ലഭിച്ച പ്രകാരം എന്ത് വരുന്നു? ആത്വം വന്നു, മീക്കാവുന്നു. മിന്നാതി, മിനോദി, ദീങ്ങാൻ ലഭി, പഠിച്ചാണോ? പഠിച്ചല്ലോ, സിദ്ധാന്തോതി ഒന്നാണ്. മീഞ്ഞ് പ്രക്ഷേപണേ. ഇപ്പൊ മീ എന്തായി മാറി? മാ പരത്തിൽ ഉണ്ണിരുന്ന എന്തുവരും? ആത്തോ യുക്തോ മായു. ഓ മായു, മായുഹു എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ചൂടിനെ ഉണ്ടാക്കുന്ന എന്താണ്? പിത്തം. അതാണ് ആയുർവേദം അനുസരിച്ച് ശരീരത്തിൽ ചൂടിനെ ഉണ്ടാക്കുന്നത് പിത്തമാണ്. മായു പിത്തം. സ്വതി, സ്വാദ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് സ്വതി ധാതു. സ്വദ്ധൻ നിന്ന് ഉണ്ണു വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? അദ്ഭുതായ വൃത്തി ഒന്ന്, സ്വാദ്. സ്വാദു സ്വതതേ, അപ്പോ സ്വാദെന്ന് നമ്മൾ പറയുന്ന അർത്ഥം തന്നെ മലയാളത്തിലും പറയാറുണ്ടല്ലോ, സ്വാദ് ടേസ്റ്റ്. മലയാളത്തിൽ പറഞ്ഞ രുചി സംസ്കൃതത്തിലെ ആർത്ഥത്തിൽ ഇല്ലല്ലോ. മലയാളത്തിൽ പറഞ്ഞ രുചി സംസ്കൃതത്തിലെ ആർത്ഥത്തിൽ ഉപയോഗിക്കാറില്ലല്ലോ. രുചി ഭിന്ന രുചർഹി ലോകാഹ എന്ന് പറഞ്ഞാൽ എന്താണ്, പല ഇഷ്ടങ്ങളാണ്, എന്താ കുഴപ്പം, ഭംഗി എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും, പക്ഷെ ഇഷ്ടം താല്പര്യം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കും. സാധു സംസിദ്ധവും സാധു എന്തോന്നോ ഓ സാധു, സാധു എന്ന് പറഞ്ഞ അർത്ഥം പറയുന്നു സാധ്നോതി പരകാര്യം, പരകാര്യത്തെ ചെയ്യുന്നവൻ സാധു. പറയുന്നത് സാധു ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ സാധു എന്ന് പറഞ്ഞാൽ പാപം എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് എന്നാണ്. അയാൾ വെറും പാവമാണെന്ന് പറഞ്ഞാൽ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് പറയുന്നത് ആ സാറ് വെറും പാവമാണെന്ന് പറഞ്ഞാൽ യൂസ്ലെസ്സാണ്, അടിക്കത്തുമില്ല പഠിപ്പിക്കത്തുമില്ല. സാറന്മാരെ കുറിച്ച് പറയുന്നതാണ്, ആരും പഠിക്കുകയില്ല സാറിൻ്റെ ക്ലാസ്, കാരണം സാറ് പാവമാണ്. പക്ഷേ മലയാളത്തിൽ വേറൊരു പ്രയോഗമുണ്ട് സാർ. എന്താണ് പാവം നല്ല മനുഷ്യൻ? പാവം നല്ല മനുഷ്യൻ, പാവം നല്ല മനുഷ്യനെന്ന് യൂസ്ലെസ് ആയതുകൊണ്ട് ഒരു നന്മയുണ്ടല്ലോ. വാസ്തവത്തിൽ അതാ ഉദ്ദേശിക്കുന്ന, ആരും ഉപദ്രവിക്കുന്നില്ല, അങ്ങനെയാണ് അയാളുടെ ഒരു പാവം, ആരും ഒന്നും ചെയ്യത്തില്ല. അത് സാറിന് പറയും പട്ടിയൊക്കെ പറയും, അത് പാവം പട്ടി എന്ന് പറഞ്ഞാൽ ആരും കടിക്കത്തില്ല, നല്ല പട്ടി എന്നുള്ള അർത്ഥത്തിലല്ല. പാവം പശു ആരും കുത്തത്തില്ല, പശു വെറും പാവമാണ് വീട്ടുകാർ പറയത്തില്ലേ, എന്നുവെച്ചാൽ എന്താണ് അത് ആരെയും കുത്തത്തില്ല. അങ്ങനെയാണ് ഈ പാവം മലയാളത്തിൽ വരുന്നത്, യൂസ്ലെസ് എന്ന് തന്നെ എൻ്റെ അർത്ഥം. അങ്ങനെ പറയാറില്ലേ പശു വെറും പാവമാണെന്ന്, എന്നുവെച്ചാൽ എന്താ കുത്തത്തില്ല. ഇവിടെ അതല്ല, സാധനോതി പരകാര്യം, പരകാര്യത്തെ ചെയ്യുന്നവൻ അന്യന് ഉപകാരം ചെയ്യുന്നവൻ ആണ് സാധു, നല്ല അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് സന്യാസിമാർക്ക് സാധു എന്നുള്ള പേര് പറയുന്നത്. സാധു സന്യാസിമാർ സാധാരണഗതി പരമാർക്ക് ഒരു ഉപകാരവും ചെയ്യത്തില്ല. സന്യാസി എന്ന് പറഞ്ഞാൽ തന്നെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആളാണ് സന്യാസി എന്ന് പറയുന്നത്, സ്വന്തം മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ബാക്കിയുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാറിയില്ല, ശ്രദ്ധിക്കാൻ പാടില്ലെന്നുമാണ്. അത് തന്നെ ഈ നേരത്തെ പറഞ്ഞല്ലോ, പാവം ആരും ഉപദ്രവിക്കത്തില്ല, ആർക്കും ഒരു ഉപദ്രവം ചെയ്യത്തില്ല. വെള്ളം പോലും അരിച്ചു കുടിക്കും, അത്രയും ആണ് സാധുവാണ്. സാധു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരർത്ഥം പ്രചരിച്ചിരിക്കുന്നത്, ആരും ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ആൾ, ആർക്കെങ്കിലും ഉപകാരം ചെയ്യുന്ന ആളെന്നുള്ള ഒരർത്ഥമില്ല. അശുവും വ്യാപ്തി, അശു അശിൽ നിന്ന് ഉണ്ണുവന്നാൻ തോരുന്നു, ആദിവൃത്തി വന്നിട്ട് ആശു, അവിടെ വിസർഗം കൊടുത്തിട്ടില്ല, എന്തുകൊണ്ടാണോ? അത് ക്രിയാവിശേഷണമാണ് അല്ലെ? ആശു ആശു കരോതി, വേഗം ചെയ്യുക എന്നില്ല. നമസ്തേ ശീഘ്രം, നമസ്തേ ഉപയോഗിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ശീഘ്രം. സാറിന് ക്രിയാവിശേഷണമായി അത് പ്രയോഗിക്കും, ക്രിയാവിശേഷണം നമസ്തേ തന്നെ.